അവിടെ സത്തെന്ന് പറഞ്ഞു, ഇവിടെ സ്വത്ത് കൊണ്ട് പറയാൻ പറ്റില്ല എന്ന്. അപ്പൊ രണ്ട് നമ്മൾ എന്താ പറയുന്നത്? ബന്ധം എന്താണ് രണ്ടും തമ്മിൽ? എന്തിനാ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു? പറഞ്ഞാണ് സത്തെന്ന് പറയുന്നത് ഒന്ന് ബ്രഹ്മസത്താണ്. ബ്രഹ്മത്തെ സത്തായി അറിയണം എന്ന് പറയുന്നത് അതൊരു പ്രക്രിയ. ഞാൻ വ്യക്തമായി പലതവണ പറഞ്ഞാണ് ഏറ്റവും മനസ്സിലിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രക്രിയ സത്തെന്ന് പറയണമെങ്കിൽ അതിനെന്ത് വേണം? ഉദാഹരണം വേണം. അതിനാണ് രജ്ജുസർപ്പത്തിന്റെ ഉദാഹരണം എടുത്തു കാണിച്ചത്. എന്ന് പറഞ്ഞാലും ഈ സത്വമല്ല അസത്വമല്ല എന്ന് പറയണമെങ്കിൽ കഴിയില്ല. അപ്പൊ അതിനാണ് ഇത് പറഞ്ഞത്. ഇവിടെ എന്ത് പറഞ്ഞു? സത്വമല്ല സത്വമല്ല. അപ്പൊ ഇതിന് ഉദാഹരണമില്ലാന്നെങ്ങനെ മനസ്സിലായി? ഇവിടെ എന്തുകൊണ്ട് ഉദാഹരണമില്ല എന്ന് മനസ്സിലായി? അവിടെ ഉദാഹരണം പറഞ്ഞു. ഇവിടെ ഉദാഹരണം പറഞ്ഞു. ഇവിടെ എന്തുകൊണ്ട് ഉദാഹരണമില്ല? അതുകൊണ്ടെന്താ ഉദാഹരണമില്ലാത്തത്? അനുവചനീയം എന്ന് പറഞ്ഞു. അനുവചനീയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ന് പറഞ്ഞാ എന്താ? എന്ന് പറഞ്ഞാ എന്താ? എന്ന് പറഞ്ഞാ എന്താ? ഞാൻ പറഞ്ഞ കാര്യമേ ചോദിക്കൂ. എന്ന് പറഞ്ഞാ എന്താ? എന്ന് പറഞ്ഞാ എന്താ? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഉദാഹരണമില്ല ഇവിടെ. എന്തുകൊണ്ട് ഉദാഹരണമില്ല? ഇത് അനുവചനീയത്തെ കുറിച്ചാണ് പറയുന്നത്. അത് ശരിയാണ്. അപ്പൊ അനുവചനീയം എന്ന് പറയുമ്പോ എന്തുകൊണ്ട് ഉദാഹരണമില്ല? അതുകൊണ്ട് എന്തുകൊണ്ട് ഉദാഹരണമില്ല? ഏതുകൊണ്ട്? അതായത് സത്ത് എന്നുള്ള ശബ്ദം കൊണ്ട് പറയാൻ കഴിയില്ല. പദ്യത്തിൽ എന്തായിരുന്നു? സത്ത് എന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നു. അപ്പൊ അവിടെ എന്തു വന്നു? ഉദാഹരണം വന്നു. ഇവിടെ ഒരു ഉദാഹരണം വന്നു വന്നോ? ഇവിടെയാണെങ്കിലോ സത്ത് അസത്ത് അല്ല, അനുവചനീയമാണ് എന്ന് പറഞ്ഞാൽ സത്ത് കൊണ്ടും അസത്ത് ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ കൊണ്ടും പറയാൻ പറ്റിയില്ല. ശബ്ദങ്ങൾ കൊണ്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ശബ്ദങ്ങൾ കൊണ്ട് നിർവചിക്കാൻ കഴിയത്തില്ല. അപ്പൊ ഞാനൊരു ഉദാഹരണം എടുത്ത് കാണിക്കാൻ പറ്റില്ല. ശബ്ദങ്ങൾ കൊണ്ട് നിർവചിക്കാൻ പറ്റില്ല. പിന്നെ പരമാവധി പറയാൻ എന്തെങ്കിലും ഒരു ശബ്ദം വേണമല്ലോ. ഒരു ശബ്ദമില്ലാതെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഇത് എന്നൊക്കെ പറയും. അത് ശബ്ദം കൊണ്ട് പറയാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു ശബ്ദം പറയുകയാണ്. അതിനർത്ഥം ആ ശബ്ദം കൊണ്ട് അതിനെ നിർവചിക്കുന്നു എന്നല്ല. മനസ്സിലായി? സത്ത് എന്നെല്ലാം മറ്റും നിർവചിക്കുമ്പോ അവിടെ എന്ത് ചെയ്യും? സത്ത് അസത്ത് രണ്ടിനെയും എടുത്ത് കാണിക്കും. എന്നിട്ട് അസത്ത് അല്ല എന്ന് പറയും, സത്ത് ഇതാണെന്ന് പറയും. അത് ഉദാഹരണത്തിലുള്ള വിശദീകരിക്കുക. സത്തും അസത്തും അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയാം അത് അനർവചനീയമാണ്, വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ പദ്യത്തിൽ പറഞ്ഞ സത്തെന്ന് പറയുന്ന വാക്കുകൂടെ ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ വാക്ക് വേണ്ടേ? അതിനുവേണ്ടി പറയുന്നതാണ് അനർവചനീയം. വാക്കുകൊണ്ട് പറയാൻ പറ്റാത്തതെന്ന് മനസ്സിലാക്കും. ആ പറയുന്ന വാക്കുകൊണ്ട് തന്നെ, പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ബ്രഹ്മ സത്ത് ആത്മാ ഇങ്ങനെയുള്ള പ്രസിദ്ധമായ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിക്കാൻ പറ്റില്ല. അതാണ്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് എന്റെ പോയിന്റ്. കാട് കയറിയങ്ങ് ചിന്തിച്ചു പോയത്. അതിന്റെ പോയിന്റുകൾ മനസ്സിലാക്കി മനസ്സിലാക്കി പോകും. അതാണ് ഇത് മനസ്സിലാക്കേണ്ട ഒരു രീതി. മനസ്സിലായി? കുരങ്ങൻ മരത്തിൽ കയറുന്നത് പോലെ ഇതിന് കയറരുത്. ഒരു നമ്മളൊരു ചർച്ച കഴിയുമ്പോൾ അതിലെന്താണ് ആ പോയിന്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ നമുക്ക് ഒരു തവണ കേട്ടെന്ന് വിചാരിച്ച് മനസ്സിലായെന്ന് വരില്ല, അത് പ്രശ്നമല്ല. പക്ഷെ വീണ്ടും വീണ്ടും അതിനെ കൂടി ചിന്തിച്ചിട്ട് അതിലെത്തിച്ചേരാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഉദാഹരണം പറയുന്നിടത്ത് അവിടെ സത്തം അസത്താണെന്ന് പറയുന്നു, സത് ശബ്ദം കൊണ്ട് അതിനെ പറയുന്നു. അനുവേദ്യം എന്ന് പറയുന്നിടത്തോ ഉദാഹരണം ഒന്ന് കാണിക്കുന്നില്ല. അവിടെ ഉദാഹരണത്തിന്റെ ആവശ്യമില്ല, കാരണം അവിടെ എന്താണ്, അതുകൊണ്ട് സത്തും അസത്തും അല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഉദാഹരണം നമുക്കെടുത്ത് കാണിക്കാൻ പറ്റില്ല. പറ്റുമോ? ആ സമയം അസത്തല്ല സത്തം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉദാഹരണം എടുത്ത് കാണിക്കാൻ ഈ പോയിന്റ് മനസ്സിലാക്കി വെക്കണം. എന്നാലേ പദ്യത്തിന്റെ അർത്ഥം മനസ്സിലാവും. വ്യാഖ്യാനങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്ന അബദ്ധം തിരിച്ചറിയണമെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിലാവും. ഇത് ഞാൻ രണ്ടാഴ്ച കൊണ്ട് ഇതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ടാഴ്ച കൂടുതല, ഇത് മൂന്നാമത്തെ ആഴ്ച തീരാറായി. ഇന്ന് നാളെ കൊണ്ട് മൂന്നാമത്തെ ആഴ്ച. അപ്പൊ അവിടെ നമ്മുടെ ചിന്ത അവിടെ എത്തിച്ചേരുന്നില്ല. അത് ഞാൻ സമ്മതിച്ചു. ഏകദേശമൊക്കെ എത്തിച്ചേരുന്നു. അതായത് പ്രിസിഷൻ എന്ന് ഒന്നുണ്ട്, പ്രിസിഷൻ, കൃത്യത. ഏത് കാര്യത്തിൽ നമ്മളെ ബുദ്ധി പ്രവർത്തിച്ചാലും അവിടെ അത് വേണം. എന്താണ് ആ കൃത്യത? കൃത്യമായ വിഷയം, നിങ്ങൾ എന്ത് വിഷയമായാലും, നിങ്ങൾ കണക്ക് പഠിച്ചാലും സയൻസ് പഠിച്ചാലും ഇത് പഠിച്ചാലും ഏത് പ്രവൃത്തി ചെയ്താലും ശരി, അതിന്റെ അകൃത്യതയിൽ നമ്മൾ മനസ്സിലാക്കാൻ എപ്പോഴും ശ്രമിക്കണം. അതിപ്പോ എന്താണ്, ഓരോരുത്തരുടെയും ബുദ്ധി പ്രവർത്തിക്കുന്ന ഓരോ വിഷയങ്ങളിലായാലും അത് വേറെ സ്ഥലത്തേക്ക് അകൃത്യത കിട്ടില്ല. ഞാനിപ്പോ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഈ വിഷയത്തിൽ കൃത്യത ഉണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പാചകം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ എനിക്ക് ആ കൃത്യത കിട്ടത്തില്ല. എന്റെ ബുദ്ധി അവിടെ കൃത്യമായിരിക്കില്ല. കൃത്യമായാൽ ഞാൻ അതിലൊരു എക്സ്പെർട്ടാവും. അപ്പോ എന്താണ്, ഞാൻ പാചകത്തിൽ ചെല്ലുമ്പോൾ അവിടെ എനിക്ക് കൃത്യത കിട്ടത്തില്ല. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് കൃത്യത കിട്ടുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ബുദ്ധിക്ക് എന്തെങ്കിലും മേന്മയുണ്ടായിട്ടല്ല. മനസ്സിലായി? ഒരു ആശാരി ഇരുന്ന് തടി പണി ചെയ്യുന്നു. അപ്പോ അയാളാ ഓരോ കാര്യങ്ങളും അളന്ന് മുറിച്ച് കൃത്യമായി അതിന്റെ അളന്ന് മുറിച്ച് ചെയ്യുമ്പോൾ അവർ ഭംഗിയുള്ള ഒരു മേശ കസേര ഉണ്ടാക്കുന്നു എന്ന് വെച്ചാൽ ആ വിഷയത്തിൽ അയാളുടെ ബുദ്ധി കൃത്യമായി പ്രവർത്തിക്കുന്നു. അപ്പോ അയാളുടെ ബുദ്ധിയും എന്റെ ബുദ്ധിയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അയാളുടെ ബുദ്ധിയും എന്റെ ബുദ്ധിയും എന്താണ്, ഒരു വിശേഷതയില്ല. ഞാന് എന്റേതായ ഒരു വിഷയത്തിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ എന്റെ ബുദ്ധിക്ക് അവിടെ കൃത്യതയുണ്ട്. അയാൾ അയാളുടേതായ ഒരു വിഷയത്തിൽ പ്രവർത്തിക്കുമ്പോൾ എന്ത് വരുന്നു, അയാളുടെ ബുദ്ധിക്ക് അവിടെ കൃത്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ മികച്ച ബുദ്ധിയുള്ളവനാണ്, മറ്റേയാൾ മോശം ബുദ്ധിയുള്ളവനാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്തൊക്കെ എന്തെങ്കിലും മഹത്വമുണ്ട്, അയാൾക്ക് മഹത്വമില്ലെന്ന് പറയാൻ പറ്റില്ല. ഇതൊന്നും മനുഷ്യന്റെ അളവ് പോലുള്ളതല്ല. അപ്പോ അയാൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നു? ഇപ്പൊ സ്വാമി പറഞ്ഞ കാര്യം തന്നെ, അയാൾ കുറെ കാലം അത് ചെയ്തു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, അയാൾക്ക് അതിലൊരു കൃത്യത വന്നു. ഞാനത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കധികം വരുന്നില്ല. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ എനിക്ക് കൃത്യത വരും, സ്വാഭാവികമാണ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ആർക്കും ആർജിക്കാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മളതിൽ കുറച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇതല്ലാതെ ആരുടെയെങ്കിലും ഒരാളുടെ മഹത്വമോ കഴിവോ ശേഷിയോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെ നേരത്തെ പറഞ്ഞില്ലേ, കുറേശ്ശെ മാറ്റം വരുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾക്ക് അങ്ങനെ മാറാൻ കഴിയും. നമ്മളതീ പ്രവർത്തിച്ചാൽ നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നതനുസരിച്ച് മാറ്റം വരും. അപ്പോൾ ആശയം വ്യക്തമായി വരും, നമ്മുടെ ബുദ്ധിക്ക് ആ കൃത്യത വരും. പക്ഷെ നമ്മളതിൽ പ്രവർത്തിക്കുന്നു. അതിലും പ്രത്യേകിച്ച് മഹത്വമോ വിശേഷതയോ അത്ഭുതമോ ശേഷിയോ ഒന്നുമില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം ഒരുപോലെ തന്നെയാണ്. ഒരു ആശാരിയിൽ നിന്നും വലിയ മഹത്വം എനിക്കില്ല, എന്നിൽ നിന്നും വലിയ മഹത്വം ആശാരിക്കുകയില്ല. പക്ഷെ അയാളുടെ പണി കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും, എന്റെ പണി കണ്ടാൽ ചിലപ്പോൾ അയാൾ അത്ഭുതപ്പെടും. രണ്ടും തുല്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെ ശീലങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ. അപ്പൊ ഇത് ആർക്കും സാധിക്കുന്ന കാര്യം എന്നാ ഞാൻ പറയുന്നത്, മനസ്സിലാക്കുക എന്ന് പറയും. അപ്പൊ ഇപ്പൊ മൂന്നാഴ്ച ഞാൻ പറഞ്ഞപ്പോ കുറച്ച് കാര്യങ്ങൾ വ്യക്തത വന്നെങ്കിൽ നല്ല കാര്യം. എന്തുകൊണ്ട് ഇത്രയും താമസിക്കുന്നു? കാരണം നമ്മൾക്ക് പരിചയമുള്ള ഒരു ഫീൽഡല്ല. അത് പല വിഷയങ്ങളിൽ വ്യാപരിച്ചാൽ നമുക്ക് ഇതിൽ വ്യാപരിപ്പിക്കാമെങ്കിൽ ഇതിൽ കൃത്യത വരും. പലതിൽ വ്യാപരിക്കുന്നതൊന്നും പ്രശ്നമല്ല. സമയത്ത് ഇതിലൊരു വിഷയമല്ല, സമയത്തിന് ഇതിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. നമ്മുടെ താല്പര്യം അതാണ് ഏറ്റവും പ്രധാനം. സമയത്തിന് പഴി പറയുന്നത് എന്താണ്? അതൊരു എക്സ്ക്യൂസ് ആണ്, രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ്. അല്ല, അപ്പൊ നിശ്ചയമില്ലായ്മ എന്നൊക്കെ പറയുന്നത് അത് പലർക്കും ഉണ്ടാവും. അതൊക്കെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഓരോരുത്തരുടെ അത് കാണും. ഞാൻ പറയുന്ന അതിനെ കുറിച്ചല്ല, വ്യക്തിപരമായി എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങൾ കാണും. അത് ആശാരിക്കും കാണും, എനിക്കും കാണും. അതല്ല ഇവിടുത്തെ വിഷയം. നമ്മൾ താല്പര്യപൂർവ്വം ഒരു വിഷയത്തിൽ നമ്മുടെ മനസ്സിനെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കതിൽ കൃത്യത വരുമെന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം നിങ്ങൾ ഫ്രീ ആയിരിക്കുകയാണ്, എന്നിട്ട് ചിന്തിച്ചൊന്നും വിചാരിച്ചാൽ അത് വരണമെന്നൊന്നുമില്ല. സമയം കൊണ്ട് സാധിക്കുന്ന കാര്യമുണ്ടായി. കിട്ടുന്ന സമയത്ത് ഉപയോഗപ്പെടുത്തുന്നതിൽ, നമ്മുടെ താല്പര്യപൂർവ്വം ഉപയോഗപ്പെടുത്തുന്നതിൽ എന്താണ് നമുക്ക് കിട്ടുന്ന ഒരു കഴിവാണ്. അല്ലാതെ സമയം, സമയത്തെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. പഴി പറയുന്നവർക്ക് എപ്പോഴും എന്തിനെങ്കിലും പഴി പറയാൻ എപ്പോഴും കാണും. ആ സമയത്തിന്റെ കുറവാണ് അല്ലെങ്കിൽ വേറെ ഒന്നാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്കൊരിടത്തും എത്താൻ പറ്റില്ല. തന്റെ ചുറ്റുപാടുകളെ തന്നെ ഒക്കെ പഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒരിക്കലും ഒരിടത്തും മുന്നേറാൻ പറ്റില്ല. കിട്ടുന്ന സമയത്ത് ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള മാനസികമായ ഒരു ഉത്സാഹവും താല്പര്യവും ഉണ്ടെങ്കിൽ അവിടെയാണ് ഇത് വിജയിക്കുന്നത്. അല്ല, സമയം കൊണ്ടൊന്നും ഇതാരും ഒന്നും നേടുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് സമയം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളിപ്പോ ഒരുപാട് സമയം കിട്ടിക്കഴിഞ്ഞാൽ മൊബൈൽ എടുത്ത് യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കും പല കാര്യങ്ങൾ. ആ, മനസ്സിന് താല്പര്യം പക്വത എന്നുള്ളതല്ല, മനസ്സിനൊരു താല്പര്യം വരിക. മനസ്സിന് അതിന് ഇഷ്ടം വരണം. നമ്മൾ ബലമായിട്ട് മനസ്സിനെ അതിൽ കൊണ്ടുപോയാൽ പറ്റത്തില്ല. മനസ്സിനൊരു ഇഷ്ടം വരികയും കിട്ടുന്ന സമയത്ത് അത് കൂടുതൽ അതിലേക്ക് മുഴുകാൻ ശ്രമിക്കുകയും ചെയ്യും. അല്ലാതെ നമുക്ക് കൂടുതൽ സമയം കിട്ടി നമ്മൾ അലസരാകും. കൂടുതൽ നമുക്ക് എപ്പോഴാണോ ഫ്രീ ആയി സമയം കിട്ടുന്നത് നമ്മൾ അത്രയും സമയം എന്തായി പോകും, നമ്മൾ അലസന്മാരാകും. അല്ലെങ്കിൽ മനസ്സ് ആവശ്യമില്ലാത്ത വഴിക്ക് പോകും. എന്തേ, ഒരു ദിവസം എത്ര മണിക്കൂർ മൊബൈലിൽ ചിലവഴിക്കും? സ്വാമിയല്ലേ അങ്ങനെ പറയാൻ പാടില്ല. തൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു. കിട്ടിയ ഉപയോഗിക്കും സമയം. ആഹാരം കഴിക്കുന്നില്ലെന്ന് പറയും. തടിയനായ ദേവദത്തൻ പകൽ ഒന്നുന്നില്ല, കണ്ടാ തന്നെ അറിയാം ഒന്നും കഴിക്കുന്നില്ല. കൂട്ടുകാരെ ചെല്ലുമ്പോ അവര് വരട്ടും, അതുകൊണ്ടായിരിക്കും. അത് പോട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് കൃത്യത? അപ്പൊ നമ്മള് ആ സമയം അതിന് പ്രസിഷ അത് നമ്മൾ കൃത്യമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തുവരും? നമുക്കത് കൂടുതൽ പ്രയോജനപ്പെടും. അത് നമ്മൾ മറ്റൊന്നിനെയും, നമ്മുടെ ചുറ്റുപാടുകളെ, മറ്റു വ്യക്തികളെ പഴി പറയുന്നതിന് അർത്ഥമില്ല. അതിന് കാര്യമില്ല. അത് നമ്മുടെ ബാലിശമായ ചിന്തകളാണ്. നമ്മളത് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു? അതായത് ഈ പറയുന്നതായിട്ട് ബന്ധമില്ല. നമ്മുടെ ശത്രുവും മിത്രവും ആര് തന്നെ? നമ്മള് തന്നെയാണ്, ആത്യന്തികമായി നമ്മള് തന്നെ. മറ്റുള്ളവർ കാണും, പക്ഷെ അവർക്ക് നമ്മുടെ അത്രയും പങ്ക് കാണത്തില്ല. നമ്മുടെ ശത്രുവും മിത്രവും ആയിരിക്കും നമ്മള് തന്നെ. മറ്റുള്ളവരല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശത്രുവും മിത്രവും നമ്മളാകുന്നതിന് നമുക്ക് എത്ര പങ്കുണ്ടോ അത്രയും അവർക്ക് കാണത്തില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, സൂക്ഷ്മം എന്ന് പറയുന്നത് ഈ ആശാരിയുടെ പണിയിലുള്ള സൂക്ഷ്മത എന്തോ ആ സൂക്ഷ്മതയേ ഉള്ളൂ ഇതിന് ആവശ്യമാണ്. അത് ഇത് വളരെ സൂക്ഷ്മമാണ്, ആ സൂക്ഷ്മം അല്ല എന്ന് പറയുന്ന നമ്മുടെ തെറ്റിദ്ധാരണ. ഏത് വിഷയമാണ് ഇന്ദ്രിയഗ്രാഹികളാണെങ്കിൽ പിന്നെ സൂക്ഷ്മം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം പിന്നെ ഒന്നും അത് ഗ്രഹിക്കാൻ പറ്റില്ല. സൂക്ഷ്മം എന്ന് പറയുന്നത് ഗ്രഹിക്കത്തക്ക വിഷയത്തെ കുറിച്ചാണ്. അപ്പൊ അത് ഏതായാലും അത് ഗ്രഹിക്കുന്നതാണ്. അപ്പൊ ആശാരിയുടെ സൂക്ഷ്മതയും നിങ്ങളുടെ സൂക്ഷ്മതയും തമ്മിലൊന്നും ഒരു വ്യത്യാസമുണ്ട്, രണ്ടും തുല്യം തന്നെന്ന് ഞാൻ പറയും. അല്ല, ഇതിന് പ്രത്യേകിച്ച് ഒരു മഹത്വമുണ്ട്. അയാള് താല്പര്യപൂർവ്വം അയാളുടെ പ്രവൃത്തി ശ്രദ്ധിച്ച് ചെയ്യുമ്പം അയാൾ കിട്ടുന്ന സൂക്ഷ്മത, നമ്മള് താല്പര്യപൂർവ്വം നമ്മുടെ പ്രവൃത്തി നമുക്കും അത് തന്നെ കിട്ടുന്നു. അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല. ആ, ഇനി അതിലേക്ക് വരാം. എന്താണ് പറഞ്ഞത്? അവിടെ ഉദാഹരണം കൊണ്ട് പറഞ്ഞു, ഇവിടെ എന്താണ് അനിർവചനീയം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതുപോലെ വിശദീകരിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഇച്ചിത്ര ചിന്തനം എന്ന് പറയുന്ന ഈ സാധനം ആരെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ? എന്റെ നിന്നും എടുത്തുകൊണ്ട് പോയി പുസ്തകം എന്താ തിരിച്ചു തരാത്ത? ആ, അതുകൊണ്ട് പൊക്കോളയല്ല, തിരിച്ചു വന്നിട്ട് പോകണം. അതൊക്കെ അപഗ്രഹിച്ചു, സാധനം തിരിച്ചു തരണം. ഈ പുസ്തകം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടത്തി, അതുകൊണ്ട് സ്ഥലം വിടും. ഒന്ന് നോക്കണം, പിന്നെ ആറുമാസം ഇങ്ങോട്ട് കാണത്തില്ല. എനിക്കത് ആവശ്യമുള്ളതാണ്. ആ, അപ്പോ ഇതാരെങ്കിലും വായിച്ചു നോക്കിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊക്കെ ഇപ്പൊ മൂന്നാഴ്ചയായിട്ട് അദ്വൈതിയോ ചർച്ച ചെയ്യുന്നു, ചിദ്ദയുടെ ചിന്തകം വായിച്ചു നോക്കിയോ? ഇതിന് ഉദാഹരണമുണ്ടോ? അപ്പൊ വായിച്ചില്ല. എന്റെ മേളിൽ എഴുതിയിരിക്കുന്ന നമുക്ക് അവിടെ കയറും പാമ്പും എല്ലാം വരുന്നുണ്ട്. ഇതിനകത്ത് ഉദാഹരണം ഉണ്ടെന്നാ ഞാൻ ചോദിച്ചു, വായിച്ച് ഇല്ലാന്ന് പറഞ്ഞു. അതിന് സമാനം പറഞ്ഞാൽ മതി, ബാക്കി വ്യാഖ്യാനമില്ല. ഉണ്ടോ ഉദാഹരണം ഇല്ലെന്ന് പറഞ്ഞത്? എവിടെയും വന്നില്ലേ ഉദാഹരണം? അപ്പൊ പിന്നെ ഉദാഹരണം ഇല്ലെന്ന് എങ്ങനെ പറഞ്ഞു? പിന്നെ ഉദാഹരണം എന്തിനു പറഞ്ഞു? അനുവേദന എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഇല്ലെങ്കിൽ പിന്നെ എന്തിനു ഉദാഹരണം പറഞ്ഞു? എന്താ അവിടെ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം? എന്താണ് പറഞ്ഞിരിക്കുന്നത്? വീണ്ടും വന്ന് നാഗവും കയറും എല്ലാം വന്നു മറയുന്നു. ബാക്കി മുളങ്ങുന്നത് പോലെ അവിടെ നിർത്തണം. ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചുണ്ടാകുന്ന ബോധോദയം, അതാണ് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? എന്നുവെച്ചാ പേനയെടുത്തതിന് വരയിടണമെന്നുള്ളതല്ല, പ്രധാനമായും മനസ്സിലാക്കണമെന്നുള്ളതാണ്. സ്വന്തം വസ്തുവാണെങ്കിൽ വരയിടണം. ചിന്തിച്ച് ചിന്തിച്ചാണ് എന്തുണ്ടാവുന്നത്? ബോധോദയം. ഇവിടെ പറയുന്നത് ചിന്തിച്ച് ചിന്തിച്ചുണ്ടാകുന്ന ബോധോദയത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ഗുരു പറയുന്ന ആ ബോധം ഉദിക്കണമെങ്കിൽ എന്ത് വേണം? ചിന്ത കൊണ്ടാണ് ഉണ്ടാവുന്നത്. ചിന്തിക്കാതിരുന്നിട്ടല്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കണം. ഇപ്പൊ ചിന്തിച്ച് ചിന്തിച്ച് ഉണ്ടാകുന്ന ബോധോദയം, അപ്പൊ ഈ ചിന്തിക്കുന്നതിനാണ് എന്ത് വേണ്ടത്? ബോധോദയം ത്തിന് വേണ്ടി ചിന്തിക്കുന്നിടത്താണ് ഈ ഉദാഹരണം വേണ്ടത്. നമുക്ക് ചിന്തിക്കാൻ എന്ത് വേണം? ഉദാഹരണങ്ങളൊക്കെ വെച്ച് നമ്മൾ ചിന്തിക്കും. മനസ്സിലായോ? അപ്പോ ചിന്തിക്കുന്നതിന് വേണ്ടി ഉദാഹരണം കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം എന്താണ്? ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചിന്തയിൽ നിന്ന് ഒരു ബോധോദയം ഉണ്ടാകുമ്പോൾ ആ ബോധോദയത്തെയാണ് എന്ത് പറയുന്നത്? സത്വമല്ല അസത്വമല്ല, സത്വമല്ല ചിത്തുമല്ല ജഡവുമല്ല, അതെന്താണ്? ബോധോദയം. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന സ്ഥലത്ത് എന്ത് വരും? ഉദാഹരണങ്ങളെല്ലാം വച്ച് ചിന്തിക്കണം. അപ്പൊ ഉദാഹരണം കണ്ടാൽ നമ്മൾ മനസ്സിലായി പോകണം ഇതൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ള സംഗതികളാണ്, ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ബോധോദയം ഉണ്ടായാലോ അവിടെ പിന്നെ ഉദാഹരണമൊക്കെ മാറ്റിവെക്കുന്നു. അവിടെ പിന്നെ എന്താണ് അനർവചനീയം? ഈ രണ്ടും നമ്മുടെ വ്യത്യാസം മനസ്സിലാക്കും. അപ്പോ ഈ ബോധോദയം ഉണ്ടാക്കുന്നതിനും ഗുരു ഇവിടെ നിർദ്ദേശിക്കുന്നത് എന്താണ്? വഴി. എന്താണ് വഴി ബോധോദയം ഉണ്ടാകുന്നതിന്? ചിന്തിക്കുക എന്നുള്ളതാണ്. അത് ചിന്തിക്കുന്നത് കൃത്യമായിട്ട് വേണം, അത് വേറെ. എങ്ങനെ ചിന്തിക്കണമെന്നുള്ളതാണെന്ന് പറയുന്നത് കൃത്യതയോടുകൂടി വ്യക്തമായി ചിന്തിക്കണമെന്ന് പറയുന്നത്. കൃത്യതയും വ്യക്തതയും, വ്യക്തത എന്ന് വെച്ചാൽ ക്ലാരിറ്റി. അത് വേണം. പിന്നെ കൃത്യതയും വേണം. അതൊക്കെ ചിന്തിക്കാനുള്ള വഴികളാണ്. പക്ഷെ ബോധവതയും ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ചിന്തിക്കണം. അപ്പോൾ ചിന്തിക്കാതിരിക്കുമ്പോഴാണ് ഈ കാണുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ അനുഭവപ്പെടുന്നത്. ചിന്തിച്ച് ചിന്തിച്ചാൽ മാത്രം പോരാ, ചിന്തയിൽ നിന്ന് എന്തുണ്ടാവണം? ഒരു ബോധം ഉണ്ടാവണം, ബോധം ഉദിക്കണം. അതിനാണ് ശരിയായ അറിവെന്ന് പറയുന്നത്. ആത്മബോധം എന്നൊക്കെ പറയുന്നതിനാണ് അങ്ങനെ ഉണ്ടാകുന്ന ബോധം. അനുപായവും ചിന്ത തന്നെയാണ്. ഇത് ഗുരുവിന്റെ കൃതികളുടെ എല്ലായിടത്തും ആവർത്തിച്ച് ആവർത്തിച്ച് തിരഞ്ഞു തേടണം. മായാമതി അറിവാൻ മനനം തുടർന്നിടണം. മനനം ചിന്ത, അങ്ങനെ ചിന്തിക്കാൻ ചിലർക്ക് ചിന്തിക്കുന്നവനെ പാടായിട്ട് തോന്നും. ചിന്തിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ചിലർക്ക്. അങ്ങനെ ചിന്തിക്കുന്നത് ബുദ്ധിമുട്ടാവുന്നവരാണ് പറയുന്നത്. ഇതൊക്കെ എന്റെ അനുഭൂതിയിലൂടെ തെളിയുന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്നത്. എങ്ങനെ? ഏത് അനുഭൂതി എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ചോദ്യം ചെയ്യാൻ പറ്റും? ഞാൻ പറയുന്നത് എനിക്ക് അനുഭൂതി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച ആർക്കെങ്കിലും ചോദിക്കാൻ പറ്റും ഉണ്ടോ ഇല്ലേ? പറ്റും. അതൊക്കെ ശരി, ഇവിടെ ബോധോദയത്തെ കുറിച്ച് പറയുന്നതാണ്. ബോധോദയം എങ്ങനെ എങ്ങനെ ഉണ്ടാകും? ബോധോദയം എങ്ങനെ ഉണ്ടാകും? ചിന്തിച്ച് ചിന്തിക്കണം. അതെങ്ങനെ ചിന്തിക്കണമെന്നുള്ളതിനാണ് ഉദാഹരണം പറയുന്നത്. ഈ രീതി ചിന്തിക്കണം. അവിടെ രജ്ജുവും സർപ്പവും ഒക്കെ വെച്ച് ചിന്തിക്കണം. മനനം, ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അതിന് കഴിയാത്തവരെന്ത് പറയും? അല്ലെങ്കിൽ അത് അറിയാൻ വയ്യാത്തവർ പറയും അനുഭൂതി. എനിക്ക് ഇതൊക്കെ തെളിഞ്ഞു, ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം എനിക്ക് തെളിഞ്ഞു വ്യക്തമായി. ഗുരുവിന് തെളിഞ്ഞതുപോലെ തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ തെളിഞ്ഞു? എന്റെ ആത്മാവിൽ തെളിഞ്ഞു. അനുഭൂതിയാണ്. ഓരോരുത്തർ പറയുന്ന കാര്യം ഞാൻ പറയുകയാണ്, ഇവിടെ പറഞ്ഞിരിക്കുന്നതല്ല. ചിന്തിച്ചാണ് ഇത് മനസ്സിലാക്കേണ്ടതെന്ന് അറിയാത്തവരാണെന്ന് പറയുന്നത്. എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്തു? ഒരു അനുഭൂതി ഉണ്ടായി. അങ്ങനെ ഉണ്ടാകുന്ന കാര്യമല്ല ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? ചിന്തിച്ചുണ്ടാകുന്ന ബോധത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരുന്നാൽ ഈ അനുഭൂതിക്കാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അനുഭൂതി പറഞ്ഞ ആൾക്കാർ പറ്റിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ എന്റെ അനുഭൂതിയാണെന്ന് പറയും. നിങ്ങൾക്കൊന്നുമില്ല, എനിക്കുണ്ട് എന്ന് അനുഭൂതിയെക്കുറിച്ച് പറയുന്ന ആൾക്കാരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇത് കയ്യിൽ വേണം. ഏത്? ബോധം ഉണ്ടാകുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാകുന്നു? ചിന്തിച്ചാണ് ബോധമുണ്ടാകുന്നത്. ചിന്തയിലൂടെയാണ്, മനനത്തിലൂടെയാണ്. ചിലർക്ക് ഭക്തന്മാരെ കാണുമ്പോഴത്തേക്ക് എന്തോ അനുഭൂതി ഉള്ളതുപോലെയൊക്കെ ഇങ്ങനെ അഭിനയിക്കും. ചില സ്വാമിമാര്, സ്വാമിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ചില സ്വാമിമാര് അവരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു അഭിനയമൊക്കെ കാണിക്കും. എന്തോ എനിക്ക് ഒരു പ്രത്യേകമായ ഒരു മുഖഭാവവും. പണ്ടിവിടാനൊരു വിദഗ്ധനായ സ്വാമി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഭയങ്കര ആക്റ്റിലിരിക്കും. എന്തോ താനൊരു അനുഭൂതിയിലാണ്, നല്ലൊരു ആക്റ്റിലി. അപ്പൊ ഈ അനുഭൂതിവാദികൾ ചിന്ത അംഗീകരിക്കില്ല. ചിന്തിക്കുന്നതിനോട് അവർക്ക് വലിയ എതിർപ്പാണ്. കാരണം അനുഭൂതി എന്ന് പറഞ്ഞാൽ സംഗതി എളുപ്പമാണ്. എന്റെ അനുഭൂതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം വളരെ എളുപ്പമാണ്. പിന്നെ ഒന്നുമില്ലല്ലോ, മറ്റവനെ വിശ്വസിപ്പിച്ചാൽ മതി. ഇത് വിശ്വസിപ്പിക്കുകയല്ല, ബോധോദയം. തനിക്ക് ബോധ്യം വരണം. തനിക്ക് ബോധ്യം വരാത്ത കാര്യം മറ്റുള്ളവരെ നമുക്ക് വിശ്വസിപ്പിക്കാം. ആക്ട് ചെയ്താൽ മതി. മോഹൻലാലിനെ പോലെയും മമ്മൂട്ടിയെ പോലെയും ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? മറ്റുള്ളവരെ നമുക്ക് അങ്ങനെയല്ല ഈ ഭക്തന്മാരെ ഉണ്ടാക്കിയെടുക്കുന്നത്, അനുയായികളെ, ഫാൻസ്, ഫാൻസ് അസോസിയേഷനൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെയല്ല. ഈ സ്വാമിക്ക് എത്ര ഫാൻസ് ഉണ്ട്, വലിയ വലിയ കാശുകാർ, ഡി ജി പി, ഐ ജി, എന്ന് വേണ്ട മന്ത്രി, ചപ്പ് ചവറുകൾ എല്ലാം ഫാൻസാണ്. എങ്ങനെ ഈ ഫാൻസുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്? അനുഭൂതിയിലൂടെ. സ്വാമിയുടെ കാര്യം ഞാൻ പറഞ്ഞു, ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കുന്നു എന്തോ പ്രത്യേകമായ അനുഭൂതികൾ. ഇത് എന്തൊക്കെയാണ് ഈ അനുഭൂതി എങ്ങനെ ഉണ്ടായിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ചെലവും ഇല്ല, 10 പൈസയുടെ ചെലവില്ല. ഒരു ഒരു കാര്യമുള്ളു, എന്താണ്? അഭിനയം. അഭിനയം വാര പഠിച്ച പോലെ അഭിനയിക്കുക. അതൊരു കള്ളത്തരം, അതൊരു കള്ളത്തരമാണ്. ഈ അഭിനയിക്കാത്ത ഈ സ്വാമിമാരെന്ന് പറഞ്ഞാല് അഭിനയം എന്ന് പറയുന്ന ഈ കള്ളത്തരം കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് എന്ത് പറയുന്നത്? സ്വാമിമാരെന്ന് പറയുന്നത് മനസ്സിലായി. അത് ബോധമുള്ളവരുടെ മുമ്പിൽ അവരെ അഭിനയിക്കത്തില്ല. ബോധമില്ലാത്ത സാധാരണക്കാരനെ കാണുമ്പോൾ അവരെന്ത് ചെയ്യും? അപ്പോ ഇങ്ങനെ അഭിനയിക്കും. അപ്പൊ അവർക്കറിയത്തില്ലല്ലോ ഇവൻ ആരാണെന്നുള്ള കാര്യം. അപ്പോ അത് അങ്ങനെയല്ല. ബോധം എന്ന് പറയുന്നത് എങ്ങനെയുണ്ടാവും? ബോധം എങ്ങനെയുണ്ടാകത്തുള്ളു? ചിന്തിച്ചുണ്ടാവും. ചിന്തിക്കണമെങ്കിൽ എന്ത് വേണം? ഉദാഹരണങ്ങളൊക്കെ വെച്ച് ചിന്തിക്കണം. അതിനാണ് രജ്ജു സർപ്പമൊക്കെ കൊണ്ടുവന്നിട്ട് ആ കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു തവണ ചിന്തിച്ചാൽ പോരാ, നിരന്തരമായി ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു വ്യക്തത ഉണ്ടാവും. അതിനാണ് ബോധോദയം എന്ന് പറയുന്നത്. പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് വ്യക്തതയുണ്ടാവും. ആ വ്യക്തതയാണ് അവസാനം പറഞ്ഞ എന്ത്? സത്വമല്ല, ചിത്വമല്ല, പിന്നെ സത്വമല്ല, അസത്വമല്ല, ചിത്വമല്ല, ജഡവുമല്ല എന്നുള്ള ആ ബോധം, ആ വ്യക്തത, ആ വഴിക്കാണ് ഇവിടെ പറയുന്നത്. അതായത് മുമ്പും പറയുന്നുണ്ട് ഈ ചിന്തയെക്കുറിച്ച്. എന്താണോ ചിന്തയിലൂടെയാണ് ഇതൊക്കെ സാധിക്കേണ്ടതെന്നുള്ള കാര്യം ആണ് അടിവരായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോ എന്ത് ചെയ്യണം? ഈ അഭിനയിക്കുന്നവരെയൊക്കെ തല്ലി ഓടിക്കണം. ഇവിടെ ചെലവാകില്ല എന്ന് പറയും, മനസ്സിലായോ? വിചാരം തന്നെ വേണം. അതാണ് ഇവിടെ ഗുരു പറയുന്നത്. ഇപ്പൊ ഗുരു മരുത്തവാനായി പോയിരുന്ന എന്തിനാ? ആ ഇതിന്ന് മനസ്സിലാക്കണം. എന്തിനാ അരുവിപ്പുറത്ത് പാറയുടെ അടിയിൽ കയറിയിരുന്നത്? ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, മനനത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് ഇങ്ങനെ എഴുതിയത്, മനസ്സിലായല്ലോ? പട്ടിണി കിടക്കാനോ മറ്റെന്തെങ്കിലും പരിപാടിക്ക് വേണ്ടി പോയാൽ ചിന്തിക്കാൻ വേണ്ടി തന്നെ പോയത്. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ബോധോദയം ഉണ്ടാകുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്. എന്താണ് ഇത്? മനനം. പക്ഷെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാ പോരാ, ചിന്തിച്ചിട്ടൊരു തീരുമാനത്തിൽ എത്തണം. പോയി അവിടുന്നൊക്കെ വിട്ടുപോയി, പറയുന്ന വിഷയത്തിൽ നിന്ന് വിട്ടുപോയി, കുരങ്ങം മരത്തിൽ കയറിയത് പോലെ. അത് പറയുന്ന വിഷയങ്ങളിൽ നിൽക്കണം, അതിന് ചാടിപ്പോയി. രണ്ടു വിഷയങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ബോധം എങ്ങനെ ഉണ്ടാകുന്ന ചിന്തയിലൂടെ, അത് അനുഭൂതി എന്ന് പറയുന്ന അഭിനയത്തിലൂടെ അല്ല ഉണ്ടാവും. എന്നിവിടെ ഗുരു വ്യക്തമായി പറഞ്ഞു. അപ്പൊ ചിന്തിക്കുന്ന ഭാഗങ്ങളിലാണ് ഉദാഹരണം വരുന്നത്. അപ്പൊ ചിന്തിച്ചാണ് പറയുന്നത്. എന്താണ് ഈ പ്രപഞ്ചം? അസത്താണ്. ബ്രഹ്മം സത്താണ്. സർപ്പം അസത്താണ്. രജ്ജു ഉള്ളതാണ്. അത് പറയാൻ മുമ്പോട്ട് മുമ്പോട്ട് ചെല്ലുമ്പോ എന്ത് പറയും? അനിർവചനീയമാണ്. സത്വമില്ല, അസത്വമില്ല. അവിടെ പറയും ചിന്തിച്ച് ചിന്തിച്ച് ചിത്തിലുടക്കി ചിത്തായി നിൽക്കുന്നു. നിൽക്കാന്ന് വെച്ചാൽ എഴുന്നേറ്റിരിക്കുകയല്ല, കേവലം ചിത്ത് മാത്രം, ബ്രഹ്മം മാത്രം. ചിത്തം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. ബ്രഹ്മം മാത്രം എന്നുള്ളതാണ് സത്യം എന്നുള്ളതാണ് ബോധോദയം എന്ന് പറയുമ്പം പറയുന്നവരവിടെ അറിവാണ്, മനസ്സിലായോ? പിന്നെ അപ്പൊ ചോദിക്കുക, എന്തിനാ അവിടെ ഉദാഹരണം പറഞ്ഞത്? അത് സമാനം പറഞ്ഞു. അതാണ് അതിന്റെ ആ പാരഗ്രാഫിന്റെ ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്ന വരി എന്താണ്? ആ പാരഗ്രാഫിന്റെ ഏറ്റവും അവസാനം ചിത്ത് മാത്രമായി നീക്കുക. ഇപ്പൊ ചിത്ത് അല്ലെന്നല്ല പറയുന്നത്, സത്വമല്ല ചിത്തുമല്ലെന്നല്ല പറയുന്നത്, പിന്നെ എന്താണ്? ചിത്ത് മാത്രമെന്ന് പറയണമെങ്കിൽ ഉദാഹരണം വേണം. ഉദാഹരണം എങ്ങനെയാണോ കയറ് മാത്രമായിരിക്കുന്ന, അതുപോലെ ചിത്ത് മാത്രമായിരിക്കുന്നു. അവിടെ പറഞ്ഞ സത്ത് എന്നാണ്, ഇവിടെ പറഞ്ഞ ചിത്ത് എന്ന്. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? പദ്യത്തിൽ എന്താ പറഞ്ഞത്? ഇവിടെ എന്താ പറഞ്ഞത്? രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. വ്യത്യാസം വന്നാൽ അദ്വൈതമല്ല. അദ്വൈതത്തിൽ സത്തും ചിത്തും ഒന്ന് തന്നെ, രണ്ട് പേരുകൊണ്ട് പറയുന്നു. അവിടെ പദ്യത്തിൽ പറഞ്ഞപ്പോ എന്ത് ചെയ്തു? സത്വം. ഇവിടെ ചിത്തം. ഇപ്പൊ സത്വന്നോ ചിത്തന്നോ ഒക്കെ പറയണമെങ്കിൽ എന്താണ്? ആനന്ദം ഒക്കെ പറയണമെങ്കിൽ അതാണ് അവസാനം പറഞ്ഞു നിർത്തിയത്. അവിടെ ഉദാഹരണമില്ല. ഉദാഹരണത്തിൽ പറഞ്ഞാൽ ഇവിടെ വന്ന് നിൽക്കും. എവിടെ? ചിത്ത് മാത്രമെന്നോ സത്ത് മാത്രമെന്നൊക്കെ പറയും. ഉദാഹരണത്തിലൂടെ വിശദീകരിക്കും. അതാണ് ഈ പാരഗ്രാഫിന്റെ അവസാനം പറഞ്ഞു. എന്തു പറഞ്ഞു? ചിത്ത് മാത്രം. പദ്യത്തിൽ എന്തു പറഞ്ഞു? സത്ത്. അനുദൂമൽ അവിടെ എന്തു പറഞ്ഞു? പദ്യത്തിൽ അവിടെ എന്താ പറഞ്ഞു? പോയോ? അദ്വൈത ദീപികയിൽ എന്ത് പറഞ്ഞു? അവസാനത്തെ ഒരു മാത്രം. ഉള്ളത്, ഉള്ളത് രജ്ജു മാത്രം നിന്നു. ഉള്ളതെന്ന് പറഞ്ഞാൽ സത്ത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എവിടെ ഒന്ന് നിൽക്കും? സത്ത്. ഒന്നിനെ അംഗീകരിക്കാനാണ് ഉദാഹരണം പറയുന്നത്. സത്തിനെ അസത്തിനെ നിഷേധിക്കാനല്ല, പിന്നെ എന്തിനു വേണ്ടിയിട്ട്? സത്തിനെ അംഗീകരിക്കാൻ വേണ്ടി, സത്തിനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം? ഉണ്ടല്ലേ എന്ന് മുറമാറി അസത്ത് സത്ത് രണ്ടും പറഞ്ഞീതം എന്ന് അനാദി തമസ്വഭാവം രണ്ടും തിരഞ്ഞെടുക്കിൽ ഇല്ല. എന്തില്ല? ആ പിന്നെന്തുണ്ട്? സത്ത്. അത് ഉദാഹരണം വെച്ച് ചിന്തിക്കുമ്പം സത്തിലെത്തിച്ചേരും, അല്ലെങ്കിൽ ഇവിടെ എത്തിച്ചേരും? ചിത്തിലെത്തിച്ചേരും. മനസ്സിലായോ? ഇനി അതിന്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ പിന്നെ ഉദാഹരണമില്ല, അനുർവചനീയം. അത് ഇവിടെ രണ്ടും വ്യക്തമാണ്. അതുകൊണ്ടാണ് ഈ ചിച്ചട ചിന്തകൾ ഇവിടെ കൊണ്ടുവന്നത്. അത് പറഞ്ഞപ്പോൾ ഇത് കൊണ്ടുവന്നത്. അത് വ്യാഖ്യാനിക്കുന്നവര് ഇതിന്റെ അവസാന ഭാഗം മാത്രം മനസ്സിലാക്കി വെച്ചിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ഇങ്ങനെ സത്വമല്ല അസത്വമല്ല ചിത്തുമല്ല ദൃഢവുമില്ല, അതുകൊണ്ട് രണ്ടും തിരഞ്ഞെടുക്കിൽ ഇല്ല, രണ്ടുമില്ല എന്നർത്ഥം പറയുന്ന അതാണ്. എന്നൊന്നും പറയണ്ട, ഓരോരുത്തരുടെ വ്യാഖ്യാനം. നമുക്ക് മാത്രമേ ഇതൊക്കെ ഉള്ളൂ, വേറെ ആർക്കും ഇല്ലെന്നൊന്നും പറയണ്ട. അതായത് അത് അതിന്റെ എന്താണ് മൊത്തത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ വന്ന വീഴ്ച. അല്ല, സമ്പ്രദായം ഇല്ലാത്തതുകൊണ്ടോ പാണ്ഡിത്യം ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല, ഒരു ശ്രദ്ധക്കുറവ്. അതും ഇതും ഗുരുവിന്റെ കൃതികൾ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ എല്ലായിടവും നോക്കും, മൊത്തം നമ്മുടെ മനസ്സിരിക്കണം എല്ലാം. മനസ്സിലായ സത്വമല്ല ഓർത്താൽ അനർത്ഥവുമല്ല. ഇത് അവാച്യമായിരുന്നു, കേട്ടിട്ടുണ്ട്. അതാണ് ഇവിടെ അവസാനം പറഞ്ഞത്. അതല്ല ആ കാര്യമില്ല, ഞാൻ പറഞ്ഞപ്പോ വേറെ ചേർത്തു. അവാച്യം, അവാച്യം എന്ന് പറഞ്ഞാ എന്താണ്? സത്വമല്ല അനർത്ഥവുമല്ല, അവാച്യം എന്ന് പറയുന്നതാണ്. ഉണ്ടെന്നോ ഇല്ലെന്നോ ഈ ശബ്ദങ്ങളെ കൊണ്ട് പറയാൻ കഴിയില്ല. അവ്യക്തം എന്ന് പറയാൻ പറ്റില്ല. ബോധോദയം ഉണ്ടായാലാണ് എന്താ പിന്നെ അവ്യക്തം? ബോധോദയത്തിന്റെ കാര്യമാണ് പറയുന്നത്. ബോധമില്ലാത്തവർക്കാണ് എന്ത് വരുന്നത്? അവ്യക്തതയൊക്കെ വരും. അപ്പൊ ആ അത് മനസ്സിലാക്കണമെങ്കിൽ ഇത് രണ്ടും മനസ്സിലാക്കണം. ഈ രണ്ട് രീതി, ആദ്യം പറയുന്ന നമ്മൾ ചിന്തിക്കുന്ന ഒരു തലമുണ്ട്, ചിന്തിച്ച് ചിന്തിച്ച് ബോധം ഉണ്ടാവണം. പെട്ടെന്ന് കുറുക്ക് വഴിയിൽ അനുഭൂതിയിലേക്കൊന്നും പോകരുത്, മനസ്സിലായി? ആൾക്കാരുടെ മുന്നിൽ പൊങ്ങച്ചം കാണിക്കാനും ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കാനും വേണ്ടി ആൾക്കാരെ അഭിനയിച്ച് പറ്റിക്കരുത്. അപ്പൊ ചിന്തിക്കണം, ചിന്തിച്ച് ചിന്തിച്ച് ഇതിനെ സംബന്ധിച്ചുള്ള ശരിയായ ബോധം ഉണ്ടാവണം. ആ ബോധം എന്താണെന്നുള്ളതിനെ കുറിച്ച് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അതും ഗുരു അടുത്ത് തന്നെ പറഞ്ഞിരിക്കുന്നു. അവസാനം പറഞ്ഞ ആ ബോധത്തെ കുറിച്ചാണ്, ഇതാണ് ഇതാണ് ആ തത്വം, അതാണ് എന്റെ ശരിയായ സ്ഥിതി. പലയിടത്തും പറഞ്ഞു, ഇവിടെയും പറഞ്ഞു. അവസാനം പറഞ്ഞ ബോധ ഉദയം എന്ന് പറഞ്ഞിടത്ത് ആ ബോധത്തെ കുറിച്ച്. ഇത് രണ്ടും കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇതുകൂടെ കൊണ്ടുവന്നത്. ഇനി നാളെ ചോദിക്കുമ്പോ എന്തിനാ ചിജട ചിന്തനോടെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോ ഇത് ബബ്ബെന്ന് അടിക്കരുത്, മനസ്സിലായോ? അടിവരെ പുസ്തകത്തിൽ കിടക്കും, മനസ്സിൽ വേണമെന്നാ ഞാൻ പറയും. വേന കൊണ്ട് പുസ്തകത്തിൽ വരച്ചു വെച്ചെന്ന് പറഞ്ഞ കാര്യം നാളെ അറിയാം. നാളെ കൂടെ കാണുമോ? ആ ഒന്നാ, ഇത്രയും ഗൗരവമുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ചിന്ത പോയത് എവിടെ? ലാപ്ടോപ്പ്, ലാപ്ടോപ്പിലാണ്. ഇനി എല്ലാം ലാപ്ടോപ്പിൽ കാണും. ഇത് തലയ്ക്കകത്ത് വേണം. നമ്മുടെ പ്രശ്നം അതാണ്. നമ്മൾ കിട്ടുന്ന സമയം മനസ്സിലാകും. രാവും പകലും ഇരുന്ന് ചിന്തിക്കണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം അങ്ങനെ ഒരാൾക്ക് ഒന്നാമത് ചിന്തിക്കാൻ പറ്റില്ല, നമ്മൾ അലസനായി പോകും. നമ്മുടെ മനസ്സിന് അങ്ങനെ ഒരു വിഷയത്തിൽ തുടർച്ചയായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആഗ്രഹിക്കുകയാണ് എപ്പോഴും നമുക്കിങ്ങനെ ഇരിക്കാം. അത് മനുഷ്യന് നടക്കുന്ന കാര്യം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് കുറച്ച് സമയം മനസ്സ് അവിടെ നിൽക്കും, പിന്നെ നമുക്ക് വേറെ വിഷയം വേണം. മനസ്സിന്റെ ഒരു സ്വഭാവമാണ് അത്. അല്ലാതെ നമ്മുടെ മനസ്സങ്ങനെ നിരന്തരം ഒരു വിഷയത്തെ അതിനുള്ള ശേഷി മനസ്സിന്. അപ്പോ കിട്ടുന്ന വിഷയത്തിൽ മനസ്സ്, ഇപ്പൊ നമ്മൾ പാചകമാണ് ചെയ്യുന്നതെങ്കിൽ പാചകത്തിൽ മനസ്സ് ഏകാഗ്രപ്പെടുത്തി ചെയ്യും. അല്ല, തറ തുടക്കുകയാണെങ്കിൽ അവിടെ മനസ്സ് അതിൽ ഏകാഗ്രപ്പെടുത്തുക. ഈ വിഷയത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ മനസ്സ് ഏകാഗ്രപ്പെടുത്തുക. ഇതേ പറ്റും. അല്ല, നമുക്ക് 24 മണിക്കൂറും പറ്റില്ല. പിന്നെ നമ്മൾ മറ്റു പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പം അവിടെയെല്ലാം ഇതിന്റെ ഒരു സ്വാധീനം വരാം, അത് വരാം. ഇതിന്റെ ഒരു അതൊക്കെ അവിടെ തന്നെയാണ്. എന്താണ് പങ്കാരം പറ്റുവാനില്ല? ഈ പങ്കാരം പറ്റുവാനില്ല എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്കൊരു കാര്യം ബോധ്യപ്പെടുന്നത് ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? അത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യം തന്നെ ബോധോദയോ. ഇപ്പൊ നമ്മളൊരു ക്ലാസ്സിൽ ഇരിക്കുന്നു, നമ്മൾ സാർ കണക്ക് പഠിപ്പിക്കുന്നു, ഒരു കണക്കിട്ടുക, കൂട്ടുപലിശ കണ്ടുപിടിക്കുക. എന്നിട്ട് എങ്ങനെയാണ് കൂട്ടുപലിശ കണ്ടുപിടിക്കുന്നത്? സാറൊരു പ്രക്രിയ പറഞ്ഞു, ക്രിയ ചെയ്യുക എന്ന് പറയും അല്ലേ. അപ്പൊ 100 കുട്ടികൾ ക്ലാസ് ചെയ്യുന്നു, 100 കുട്ടികൾക്ക് ശരി ഉത്തരം കിട്ടി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? 100 പേരുടെയും ചിന്ത ഒരേപോലെ പോയി, ഒരേപോലെ ചിന്തിച്ചു. സാറ് പറഞ്ഞു കൊടുത്തു, ആ പറഞ്ഞു കൊടുത്ത ചിന്തയെ 100 പേരും കോപ്പി ചെയ്തു. കാരണം സാറ് പറയും ക്രിയയും ശരിയായിരിക്കണം, ക്രിയ ചെയ്യുന്നു. അപ്പോ 100 പേരുടെയും ക്രിയ ഒരുപോലെ ഇരുന്നു, 100 പേർക്ക് ഒരേ ഉത്തരം കിട്ടി, സാറ് പറഞ്ഞു കൊടുത്ത 100 പേരും മനസ്സിലാക്കി. ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ചിന്തയ്ക്ക് പങ്കുണ്ട്. ചിന്തയ്ക്ക് പങ്കുണ്ട്. എന്ത് ചെയ്തു? സാറിന്റെ ചിന്തയ്ക്ക് 100 പങ്കാളികളുണ്ടായി. അതുകൊണ്ടാണ് 100 പേരും ഒരേപോലെ പ്രക്രിയ എഴുതി. 100 പേരും ഇതിനെയാണ് ഒബ്ജക്റ്റീവ് നോളജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പഠിച്ചു നോക്കി, എവിടെയെങ്കിലും പോയി തട്ടിവിടാം. ഇന്നല്ലോ, ശരി, ഓക്കെ. ദൈവത്തിനറിയാം. എന്നുവെച്ചാൽ ഒരു വിഷയനിഷ്ഠമായ അറിവെന്ന് പറയുമ്പോൾ നമുക്കത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റും. അപ്പോൾ എത്ര പേർക്ക് വേണോ അത് ഷെയർ ചെയ്യാം. നമ്മൾ സ്കൂളിലൊക്കെ ഇതുവരെ പഠിച്ചതൊക്കെ എന്താണ്? മറ്റുള്ളവരുടെ അറിവിന്റെ പങ്കുപറ്റിയതാണ് നമ്മൾ. ഇനി മറ്റൊരറിവുണ്ട്, എന്താണ്? എന്താണ് സബ്ജക്റ്റീവ് നോളജ് എന്ന് പറയും. അത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അതിനാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണം പറഞ്ഞത്. എന്താണ്? ഒരാൾ എന്റെ മുമ്പ് വന്നിരുന്ന അയാളുടെ ദുഃഖങ്ങളെല്ലാം പറയുകയാണ്. കുറെ കേട്ട് കഴിഞ്ഞപ്പോ എനിക്കും ദുഃഖമുണ്ടായി. എനിക്കും അത് കേട്ടപ്പോ സങ്കടം വന്നു. എന്ന് വെച്ചാൽ അയാളുടെ ദുഃഖത്തെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അയാളുടെ ദുഃഖം മേലാണ് എന്റെ ദുഃഖം മേലെയാണ്. എന്റെ ദുഃഖം എന്നിലുണ്ടായി, അയാളുടെ ദുഃഖം ഈ കണക്ക് പഠിച്ചതുപോലെയല്ല. സാറിന്റെ അറിവ് കുട്ടിയിൽ വന്നതുപോലെയല്ല. അയാളുടെ ഉള്ളിലുണ്ടായ എന്താണ്? അയാളുടെ സ്വന്തം ദുഃഖം. എന്റെ ഉള്ളിലുണ്ടായ എന്താണ്? എന്റെ സ്വന്തം ദുഃഖം. അയാളുടെ ദുഃഖത്തെ എനിക്ക് പങ്കുവയ്ക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് തികച്ചും സബ്ജക്റ്റീവാണ്. മനസ്സിലായോ? പക്ഷെ അയാളുടെ വാക്കുകളും മറ്റും എന്ത് ചെയ്തു? എന്റെ ദുഃഖത്തെ, എന്റേതായൊരു ദുഃഖത്തെ ഉണ്ടാക്കി. അയാളുടെ ദുഃഖമാണ് എന്നിൽ വന്നു. കാരണം എന്തുകൊണ്ട്? അല്ലാന്ന് എന്തുകൊണ്ട് പറയുന്നു? എങ്ങനെ അറിയാം? അയാളുടെ ദുഃഖത്തിന്റെ തീവ്രത അയാൾക്കെ അറിയാൻ പറ്റും, എനിക്കറിയാൻ പറ്റില്ല. എന്റെ ദുഃഖത്തിന്റെ തീവ്രത എന്താണെന്ന് നമുക്കറിയാം. അത് എന്താണ്? അയാളുടെ കഷ്ടപ്പാടുകളിൽ അയാള് അനുഭവിച്ച ദുഃഖ തീവ്രത ഞാൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അത് കേട്ടപ്പോ എന്റെ മനസ്സിലൊരു അനുകമ്പ കൊണ്ട് വന്ന ദുഃഖമാണ് എന്നിലുള്ളത്. അതിനാ തീവ്രത വരത്തില്ല. സാധാരണഗതി വരുമോ? സാധാരണഗതി വരത്തില്ല. അപ്പോ ദുഃഖം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അത് സബ്ജക്റ്റീവായിട്ടുള്ള അറിവാണ് ദുഃഖത്തെക്കുറിച്ചുള്ള എന്റെ അറിവ്. അതുപോലെയാണ് ഇവിടെ പറയുന്ന ഈ ബോധ ഉദയം എന്ന് പറയുന്നത്. ചിന്തിച്ച് ചിന്തിച്ച് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ബോധമാണ്. ആ ബോധത്തെ പങ്കാരും പറ്റുവാനില്ല. അതിന്റെ പങ്കാർക്കും പറ്റാൻ എന്താണ്? പറ്റത്തില്ല. പങ്കു പറ്റാൻ പറ്റൂ? എന്റെ സുഖത്തെ എന്റെ പങ്ക് വേറാർക്ക് പറ്റാൻ പറ്റൂ? ദുഃഖത്തിന്റെ പങ്ക് പറ്റാൻ പറ്റൂ? അതുപോലെ തന്നെയാണ് ഈ അറിവിന്ദി വ്യക്തിനിഷ്ഠമാണ്. ഈ ഒരു അറിവ് നേടും ഏതിനും ആത്മാർത്ഥം വേണമല്ലോ. ആത്മാർത്ഥം എന്ന് പറയുന്നത് എല്ലായിടത്തും വേണം. നമ്മൾ പാചകം ചെയ്ത് ആത്മാർത്ഥം വേണ്ടേ? നമ്മൾ ചിന്തിച്ച് നമ്മൾ അതിനാഗ്രഹിക്കണം. ഇതെന്നെ പറഞ്ഞു, ഞാൻ വേറെ എന്തെങ്കിലുമാണോ പറഞ്ഞത്? ഓ ശരി, എന്നെ കറക്റ്റ് ചെയ്തു, എന്നെ കറക്റ്റ് ചെയ്താണ്. അത് വേറെ വിഷയം. ഇപ്പൊ അവിടെ പോയി എങ്ങനെ കുരങ്ങം വീണ്ടും മരത്തിൽ കയറി? അധ്യാത്മികം ബോധിയും രണ്ടല്ല എന്ന് പറയുന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഇത് വേറെ വിഷയമല്ല. ഇവിടെ ബോധോദയ എന്ന് പറയുന്നത് വ്യക്തിനിഷ്ഠമാണ്, മനസ്സിലായോ? ആ കാര്യമാണ് പറയുന്നത്. അതിനെ അങ്ങനെ പറഞ്ഞു, ബോധോദയം വ്യക്തിനിഷ്ഠ തീർന്നില്ല. പക്ഷെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്ത എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്? മനസ്സിലായ ചിന്ത എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഞാൻ ഇരുന്ന് പറയുന്നു, സ്വാമി എന്റെ മുമ്പേരും തലവിലെത്തുന്നു എന്നുവെച്ചാൽ ഞാൻ എന്റെ ചിന്ത ഷെയർ ചെയ്യുകയാണ്, ആണോ? ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ബോധം എന്ന് പറയുന്നത് ചിന്തിച്ച് ചിന്തിച്ചുണ്ടാകുന്ന ബോധം എന്ന് പറയുന്നത് അത് ഷെയർ ചെയ്യാൻ പറ്റില്ല. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ചിന്തയും ബോധവും തമ്മിൽ. ഇവിടെ ഈ ബോധം എന്ന് പറയുന്നത് ചിന്ത തന്നെ, എന്തുകൊണ്ട്? അതൊരു ചിത്തവൃത്തിയാണ്. ബോധം എന്ന് പറയുന്നത് എന്താണ്? ചിത്തവൃത്തിയാണ്. പക്ഷെ അത് നമുക്ക് ഒരിക്കലും ഷെയർ ചെയ്യാൻ പറ്റുകയില്ല. ചിന്തകൾ ഷെയർ ചെയ്യാം. അതാണ് നമ്മൾ ഇവിടെ ഇരുന്ന് ഒരു മണിക്കൂർ ഇത്ര സമയം ചെയ്തത്. എന്താണ് ചിന്തകൾ ഷെയർ ചെയ്യും? അത് വേണമെന്നാണ് ഗുരു പറയുന്നതാണ് ചിന്തിച്ച് ചിന്തിച്ചെന്ന് പറയുന്നത്. ചിന്തകൾ നമ്മൾ ഷെയർ ചെയ്യണം, അത് കൈമാറ്റം ചെയ്യാം, വിനിമയം നടക്കും. നിങ്ങളുടെയും എന്റെ ഇടയിൽ അത് നടക്കും. പക്ഷെ ബോധം എന്ന് പറയുന്നത് പേഴ്സണലാണ്, പങ്കാരും പറ്റുവാനില്ല. മനസ്സിലായ വ്യത്യാസം? അപ്പൊ ചിന്ത എന്ന് പറയുന്നത് നമ്മൾ പണ്ട് സ്കൂളിൽ നിന്ന് കണക്ക് സാറിന്റെ മുമ്പിൽ നിന്ന് കണക്ക് പഠിച്ചതുപോലെയാണ്. അതാണ് നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോഴൊക്കെ സംഭവിക്കുന്ന അതാണ്. പോയി കുറഞ്ഞ വീണ്ടും മരത്തെ തന്നെ. ചോദ്യം പൂർത്തിയാകട്ടെ. അതിനി വ്യാഖ്യാനിക്കണം, അത് മനസ്സിലാവണം. എന്താ അത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ല ഈ പറയുന്നത്. ഞാൻ ഈ വാഴപ്പുള്ളിയുടെ ഉദാഹരണമൊക്കെ പറഞ്ഞു, പുള്ളിയുടെ ഉദാഹരണം പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞല്ല ഇപ്പൊ എന്നോട് തിരിച്ചു പറയുന്നു. അപ്പൊ ഇവിടെ എന്താണ്? ചിന്ത പരസ്പരം ഷെയർ ചെയ്തില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുന്നത് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഞാൻ പറയാത്തത് മനസ്സിലാക്കി എന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഗുരുതരമായ രണ്ട് പ്രശ്നങ്ങൾ അവിടെ. ഇനിയിപ്പോ സമയമില്ല, അടുത്ത ദിവസം പറയാം. ഈ പറഞ്ഞ ഉദാഹരണമൊക്കെ ശരിയാണ്, തമിഴ് കൃതിയിലുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു പറയരുത്. എഴുതിയാലും എന്ത് ചെയ്താലും ഞങ്ങൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞേ പറയാം, അല്ല ഇന്നാര് പറഞ്ഞെന്നും പറഞ്ഞു ഒരിടത്തും പറയരുത്. ഞാൻ മനസ്സിലാക്കി ഇങ്ങനെ, ഞാനും അങ്ങനെ പറയുന്നു. മനസ്സിലായോ? ഞാൻ മനസ്സിലാക്കി ഇങ്ങനെ, കണ്ട വേറെ ആള് പറഞ്ഞു എന്നുള്ളത്. അപ്പൊ ഗുരുവിന്റെ കൃതി, ഞാൻ മനസ്സിലാക്കി ഇങ്ങനെ ഞാൻ പറയുന്നു എന്നേ പറയാൻ പറ്റും. ഗുരു അറിഞ്ഞത് ഞാൻ പറയുന്നു എന്നല്ല, ഗുരുവിന്റെ കൃതി ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറയുന്നു, അതേ പറയാവൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവസാനം എന്ത് ചെയ്യും? ഞാൻ പറയാത്ത എന്നെ പഠിപ്പിക്കേണ്ടി വരും, അതും ഞാൻ സഹിക്കേണ്ടി വരും. അത് നമുക്ക് വിശദീകരിക്കാം.